ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം അധ്യായം ഒന്ന് രണ്ടാം പാദം മൂന്നാം സൂത്രം. അനുപപത്തേഹേതു ന ശരീരഃ അനുപപത്തേസ്തു ന ശരീരഃ. പൂർവേണ സൂത്രേണ ബ്രഹ്മണി വിവക്ഷിതാനാം ഗുണാനാം ഉപപത്തിർ ഉക്ത അനേന തു ശരീരേ തേഷാം അനുപത്തി ഉച്യതേ. ഇത് ഉപാസനയെ സംബന്ധിച്ചുള്ള പ്രകരണമാണ്. എന്താണ് ഇവിടെ ഗുണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഗുണം സത്യസങ്കല്പം സർവകാമം തുടങ്ങിയ ഗുണം, അത് വിവക്ഷിത ഗുണ ഉപപത്തേശ്ച കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞു. വിവക്ഷിതമായ ശ്രുതിയുടെ താല്പര്യമായിരിക്കുന്ന ഇത്തരം ഗുണങ്ങൾ അല്ലെങ്കിൽ ഉപാധികൾ, അത് യോജിക്കുന്നത് ഈശ്വരനിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉപാസിക്കേണ്ടത് ഈശ്വരനെയാണ്. ജീവൻ തന്നെ തന്നെ ഉപാസിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്തുകൊണ്ട് ജീവൻ തന്നെ ശരീരാഭിമാനിയായി അറിയുന്നു, ജീവൻ തന്നെ അല്പജ്ഞനായി അറിയുന്നു, അശക്തനായി അറിയുന്നു, അങ്ങനെയുള്ള തന്നെ താൻ ഉപാസിച്ചിട്ട് ധ്യാനിച്ചിട്ട് തനിക്ക് എന്ത് കിട്ടാനാ? ജീവൻ തന്നെ സ്വയം സുഖിയായും ദുഃഖിയായും അറിയുക, എന്നിട്ട് തന്നെ ധ്യാനിക്കുക, നിഷ്പ്രയോജനമാണ്. കാരണം പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. ധ്യാനം എന്തിനു? അതറിയാൻ വേണ്ടി, അതിൻ്റെ തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു ശ്രമമാണ് ധ്യാനം. ഇപ്പൊ താൻ തന്നെ അറിഞ്ഞിരിക്കുകയാണ്, പിന്നെ എന്താ ധ്യാനിക്കാൻ? പിന്നെ അവിടെ എന്താ ശ്രമം? അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് വിവക്ഷിത ഗുണം ഉപദേശിച്ച് അവിടെ പറഞ്ഞു, ഈ ഗുണങ്ങളോടുകൂടി ധ്യാനിക്കേണ്ടത് ഈശ്വരനെ. കാരണം ഈ ഗുണങ്ങളോടുകൂടി ഇരിക്കുന്ന ആ ഈശ്വര സ്വരൂപത്തെ തനിക്കറിയില്ല, താനതിനെ അറിയാൻ ആഗ്രഹമുണ്ട്. ശ്രുതി ഇത്തരം ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അത് തന്നിലൊട്ട് ചേരുന്നുമില്ല. അതുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായിരിക്കുന്ന അത് ബ്രഹ്മമാണ് എന്ന് ധ്യാനിക്കുക. ഇവിടെ എന്താ പറയുന്നത്? ഉറവിന സൂത്രന മുൻ സൂത്രത്തിൽ ബ്രഹ്മണി വിവക്ഷിതാനാം ഗുണാന, ബ്രഹ്മത്തിൽ ശ്രുതി താല്പര്യപ്പെടുന്ന ആ ഗുണങ്ങൾ, സർവജ്ഞത്വം തുടങ്ങിയവ, അത് ബ്രഹ്മത്തിനാണ് യോജിക്കുന്നത്, ഈശ്വരനാണ് യോജിക്കുന്നത്, ഈശ്വരനാണ് അത് സ്ഥിതി ചെയ്യുന്നത്, അത് ഈശ്വരന്റെ ഉപാധികളാണെന്നുള്ള കാര്യങ്ങൾ മുമ്പ് പറഞ്ഞു. അനേനതു ശാരീരേ തേഷാം ഉപപത്തി ഉച്ചത്, അനുപപത്തി ഉച്ചത്. ഇപ്പൊ എന്താ പറയുന്നത്? അതൊന്നും തന്നെ ഈ ജീവനിൽ സംഭവിക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ശരീരം എന്ന് പറഞ്ഞാൽ ജീവൻ, ഞാൻ എന്നിങ്ങനെ താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതേതോ അതാണ് ജീവൻ. അല്ലെങ്കിൽ ശരീരബോധത്തോടുകൂടി താൻ തന്നെ അറിയുന്നുണ്ട്. അതിൽ ഈ പറയുന്ന തന്നിൽ അല്ലെങ്കിൽ എന്നിൽ സർവജ്ഞത്വവും സർവശക്തിത്വവും ഒന്നും സംഭവിക്കത്തില്ല, അത് ഈശ്വരനിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ തന്നെയും ഈശ്വരനെയും വേറെ വേറെ അറിയണം. ആരാണോ സ്വയം സുഖിയായും ദുഃഖിയായും സ്വയം തനിക്ക് തന്നെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് ഈശ്വരനല്ല. മറിച്ച് ശ്രുതിയിൽ നിർദ്ദേശിച്ച സർവജ്ഞത്വവും സർവശക്തിത്വവും എല്ലാം എവിടെയാണോ അതാണ് ഈശ്വരൻ. കാരണം അത് എന്തുകൊണ്ടത് ഉപാസിക്കേണ്ടി വരുന്നു? ഉപാസന ഭാവന, തനിക്കറിയാത്ത കാര്യത്തെയാണ്. നമ്മൾ ലോകത്തിലും അങ്ങനെയാണ്, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഭാവന ചെയ്യും. ഭാവനയിൽ ഓരോന്നിനെ ഇങ്ങനെ സൃഷ്ടിക്കും. അറിഞ്ഞാൽ പിന്നെ അവിടെ ഭാവന നിൽക്കും. അത് അറിഞ്ഞു കഴിഞ്ഞു, ഇനി അതിനെ സംബന്ധിച്ച് ഭാവനയുടെ ആവശ്യമുണ്ട്. അതാണിവിടെ ചർച്ച ചെയ്യുന്നത്. ഉത്തിശബ്ദോ അവധാരണാർത്ഥ അനുപത്തേഹേ തു അവധാരണം ഏവ എന്നുള്ള അർത്ഥത്തിൽ ഈ ഗുണങ്ങളൊന്നും ഈ ജീവനിൽ താൻ സ്വയം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന തന്നിൽ അനുപന്നമാണ്, യോജിക്കുന്നില്ല, തൻ്റെ അനുഭവത്തിലില്ല. അതുകൊണ്ട് ഈ ഗുണങ്ങളോട് കൂടിയത് ശരീര, ഈ താനല്ല, ജീവനല്ല. ബ്രഹ്മമുക്തേന ന്യായേന മനോമയത്വാദി ഗുണം, ബ്രഹ്മമാണ്, അതായത് ഈശ്വരൻ ആണ് ഇതുവരെ പറഞ്ഞ ഉക്തേന ന്യായേന യുക്തികളനുസരിച്ച് മനോമയത്വാദി ഗുണത്തോടു കൂടിയത് ഈശ്വരനാണ്. നത് ശാരീരോ ജീവ, ഈ ജീവനല്ല, താനല്ല. മനോമയത്വാദി ഗുണ, തന്നിലല്ല ഈ ഗുണങ്ങളെല്ലാം ഉള്ളത്. യത് കാരണം സത്യസങ്കല്പ ആകാശാത്മാവാകി അനാദർഹ ജായാൻ പൃഥിവിയായി ജീവൻ ജാതിയൊക്കെ ഗുണ എന്ന ശരീരേ അഞ്ചസ്യനുപപദ്യന്തേ. എന്തുകൊണ്ട് താനല്ല? യത് കാരണം യസ്മാ, അതെന്തുകൊണ്ടെന്നാൽ സത്യസങ്കല്പ, അവിടെ പറഞ്ഞിരിക്കുന്നത് സത്യസങ്കല്പൻ. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ് സങ്കല്പം, സങ്കല്പിച്ചാൽ മതിയ സത്യം. അങ്ങനെ ഒരു സത്യസങ്കല്പത്വം അത് തനിക്കില്ല, തന്റെ സങ്കല്പം കൊണ്ടൊന്നും തന്നെ ഇവിടെ സത്യമായി തീരത്തില്ല. ഈശ്വരൻ എന്താണ്? അനായാസേന സൃഷ്ടിക്കുന്നു. ഈശ്വരന്റെ ആ സത്യസങ്കല്പ ശക്തി കൊണ്ടാണ്. അത് തന്നിലില്ലല്ലോ, തനിക്കറിയാമല്ലോ. തന്റെ സങ്കല്പങ്ങൾ എല്ലാം വ്യർത്ഥമായി പോവുകയാണ്. തനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, എല്ലാം മൂഖമാണ്, വ്യക്തമാണ്, ഒന്നും സഫലമാകുന്നില്ല. അങ്ങനെയുള്ള താനങ്ങനെ സത്യസങ്കല്പനാകുന്നു. പിന്നെ ആകാശാത്മാ, താൻ തന്നെ കുറിച്ചറിയുന്ന എന്താണ്? ദാ ഈ ശരീര പരിച്ഛിന്നൻ, യുവാവാണ്, വൃദ്ധനാണ്, പുരുഷനാണ്, സ്ത്രീയാണ് എന്ന് ശരീരത്തെ തന്റെ സ്വരൂപമായി ഗ്രഹിക്കുന്ന താനങ്ങനെ ആകാശാത്മാവാകും. ആകാശത്തെ പോലെയുള്ള അപരിച്ഛിന്നമായ സ്വരൂപത്തോടു കൂടിയ അങ്ങനെ ഒരു ബോധം തനിക്കില്ല. അവാക്കി, താൻ തന്നെക്കുറിച്ചറിയുന്നു, ഞാനിതാ സംസാരിക്കുന്നു, എനിക്ക് കണ്ണുണ്ട്, കാണുന്നു, മൂക്കുണ്ട്, മണക്കുന്നു, ചെവിയുണ്ട്, വാക്കുകൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുള്ളവനാണെന്ന് താൻ തന്നെ കുറിച്ചറിയുന്നു. ഈശ്വരനെ കുറിച്ച് എന്താണ് പറയുന്നത്? കണ്ണില്ലാതെ കാണുന്നവനാണ്, ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്, മൂക്കില്ലാതെ മണക്കുന്നവനാണെന്ന് പറയുന്നു. അതെല്ലാം തന്നിൽ ഇങ്ങനെ യോജിക്കും. കണ്ണുകൊണ്ട് കാണുന്ന താൻ അനാദര, താൻ എന്താണ്? നിരന്തരം സർവ്വ വിഷയങ്ങളിലും കാമനകളുള്ളവനാണ്. എനിക്കൊരുപാട് കാമനകളുണ്ട്. മുക്തി പര്യന്തമുള്ള കാര്യങ്ങൾ തൻ്റെ കാമനയ്ക്ക് വിഷയമാണ്. ആദരം എന്ന് വെച്ചാൽ കാമം, ഇച്ഛ. അങ്ങനെ സദാ നിരന്തരം അനേകം ഇച്ഛകളിലൂടെയാണ് തൻ്റെ ചിത്തം കടന്നു പോകുന്നത്. അങ്ങനെയുള്ള താൻ എങ്ങനെ കാമശൂന്യനായ ഈശ്വരനാണ്? പിന്നെ പറയുന്നു, ജ്യായാൻ പൃഥിവ്യ, പൃഥിവിയേക്കാൾ വലുതാണ്. താനാണെങ്കിലോ ഈ തുച്ഛമായ പരിച്ഛിന്നമായ ശരീരത്തിൽ അഭിമാനിച്ചിട്ട് തന്നെക്കുറിച്ച് വരുന്ന എന്താണ്? താൻ ഇത്രയും പൊക്കമുള്ള, ഇത്രയും വണ്ണമുള്ള, ഇത്രയും വെയിറ്റുള്ള ആളാണ് അല്ലേ തന്നെക്കുറിച്ച് താൻ ധരിച്ചിരിക്കുന്നു. അതെങ്ങനെ ഈ പൃഥിവിയേക്കാൾ വലുതാകുന്നത്? ഇത് ചെയ്യും ജാതിയക്കഹ ഗുണാഹ, ഈ പറയുന്ന ഗുണങ്ങളൊന്നും തന്നെ ശരീരേ, ഈ ജീവനിൽ ആഞ്ചസ്യന ഉപപദ്യന്റെ മുഖ്യമായിട്ട് അത് ചേരത്തില്ല. ഇത് അതിൻ്റെ മുഖ്യമായ അർത്ഥത്തിൽ യോജിക്കുന്നില്ല എന്നർത്ഥം. മുഖ്യമായ അർത്ഥത്തിൽ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് പറയും, അത് താൻ എന്നുള്ളത് കൊണ്ട് തന്നിലാണ് ആ പരമാത്മാവ് സർവവ്യാപിയായി ഇരിക്കുന്ന പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താൻ തന്നെ ഇങ്ങനെയല്ല ഗ്രഹിക്കേണ്ടത്, തന്നിലിരിക്കുന്ന ആ പരമാത്മഭാവത്തെ ഗ്രഹിക്കണം എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം യോജിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് കേട്ടപടി ഇതൊന്നും തന്നിൽ യോജിപ്പിക്കാൻ പറ്റത്തില്ല. വിചാരം ചെയ്തിട്ട് തന്നിലുള്ള ഈ ജീവഭാവത്തെ പരിത്യജിച്ച് തന്നിലുള്ള ഈ ശരീരഭാവത്തെല്ലാം തള്ളിക്കളഞ്ഞിട്ട് സർവഭൂതസ്ഥിതനായ ഈശ്വരൻ അത് തൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഈശ്വരൻ ഇങ്ങനെ സത്യസങ്കല്പനം മറ്റും ആണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാകും. ശാരീരീതി ശരീരേ ഭവൈത്യർത്ഥം, ശാരീരം എന്ന് വെച്ചാൽ ശരീരത്തിലുള്ളത്. തത്ര ഭവ എന്ന് പറയുന്ന പാളിനിയുടെ നിയമമനുസരിച്ച് പ്രത്യേകം വന്ന് ശരീരം ശാരീരമായി മാറുന്നതാണ്. അപ്പോൾ ഈ ശരീരത്തിൽ ഭവിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീര അഭിമാനത്തോടുകൂടി ഇരിക്കുന്ന എന്നർത്ഥം. തനിക്കെപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുള്ളൂ. ഉണർന്നു കഴിഞ്ഞാൽ ഉണർവെന്ന് പറയുന്നത് തന്നെ ഈ ശരീരാഭിമാനമാണ്. അപ്പോൾ തനിക്കെങ്ങനെ ഈശ്വരനാ ഈശ്വരീയ ഭാവങ്ങൾ എങ്ങനെ തന്നിൽ വരും? ഇത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കില്ല. തൻ ശരീരാഭിമാനത്തോടുകൂടി പറയണം, ഞാൻ ഈശ്വരനാണ്, ശുദ്ധാസംബന്ധം. അത് ഈ ശരീര അഭിമാനമൊന്നു വിടട്ടെ, അത് സംഭവിക്കുന്നേയില്ലല്ലോ. അതാണ് പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അഹംഭാവമാണ് ഈ അർത്ഥത്തിൽ. ഈ ശരീര അഭിമാനം അങ്ങോട്ട് വിടുന്നേയില്ല എന്നിട്ട് പറയുന്നു ഞാൻ ഈശ്വരനാണ്. ഈ ശരീര അഭിമാനത്തെ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം നടക്കും. ഈ ശരീരാഭിമാനം സത്യമാണെന്നുള്ള ബോധത്തിൽ എന്നിട്ട് പറയണം ഞാൻ ബ്രഹ്മമാണ്. എന്താണ് ബ്രഹ്മമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ല. അതുകൊണ്ട് ശരീരാഭിമാനത്തെയാണ് പറയുന്നത്, ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. ഈശ്വരോപി ശരീരേ ഭവതി പറയുന്നു. ശരീരത്തിൽ ഭവിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വസിക്കുക. ഈശാവാസ്യം ഇതം സർവം എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ശരീരത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനും വസിക്കുന്നുണ്ടല്ലോ. ഈശ്വരൻ വേറെ എവിടെ വസിക്കുകയാണ്? സർവഭൂതാനി യന്ത്രാരൂഢാനി മായ എന്ന് ഈശ്വരൻ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. ഈശ്വര സർവഭൂതാന പ്രദേശി അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞത്. അപ്പൊ ഈശ്വരനും ശരീരത്തിലുണ്ടല്ലോ, പിന്നെന്താ? എന്ന് ചോദിച്ചാൽ ഈ ശരീരിയായിരിക്കുന്നവന്റെ ഈ ശരീരത്തിൽ ഈശ്വരനുണ്ട്. ഈശ്വരൻ എല്ലായിടത്തും ഇരുന്നേ പറ്റും, ഈ ശരീരത്തിലും ഇരുന്നേ പറ്റും. ഈശ്വരൻ ഇരിക്കുന്നുണ്ടെങ്കിൽ പറയാമല്ലോ ഈശ്വരൻ തന്നെയാണ് ഞാനായിരിക്കുന്നത്. അതുകൊണ്ടെന്താണ്? ഞാൻ സത്യ സങ്കല്പനാണ്, ആകാശാത്മാവാണ്, അവാക്യാണ്, അനാദരനാണ്. ഇതാർക്കാ പറയാൻ വയ്യാത്തത്? പറയുന്ന സത്യം അതിനെ അംഗീകരിക്കുന്നു. ഹൃദയശി അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞതുകൊണ്ട് അംഗീകരിച്ചേ പറ്റൂ, ഈശ്വരൻ ശരീരത്തിലിരിപ്പുണ്ട്. ശരീരേ ഭവതി, സത്യം ശരീരേ ഭവതി. പക്ഷെ പറയുന്നത് ശരീരേ ഏവ ഭവതി, അത് ശരീരത്തിൽ മാത്രം ഇരിക്കുന്ന ഒന്നല്ല. എന്നുവെച്ചാൽ ശരീരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരാഭിമാനത്തോടുകൂടി ഇരിക്കുന്നവനല്ല. ശരീരത്തിൽ മാത്രം ഇരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഈ ശരീരത്തിൽ മാത്രം അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നവനല്ല. വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭ. അപ്പൊ ഇവിടെ ഞാൻ ഈശ്വരനാണെന്നോ ഞാൻ ബ്രഹ്മമാണെന്നോ എല്ലാം പറയുമ്പോൾ ആ പറയുന്നവനെങ്ങനെ ഈ ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ടാ പറയുന്നത് ഞാൻ ഞാനെന്ന്? അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഈ ശരീരത്തിൽ ഞാനിരിക്കുന്നുണ്ട്, അവിടെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന വെറും ഞാനാണ്, കേവലമായ ഈ ജീവഭാവമാണ്. അല്ലാതെ ഈശ്വരഭാവത്തെ അല്ല അവൻ പറയുന്നു. ഈശ്വരഭാവമാണെങ്കിലും അവിടെ ആ ശരീരാഭിമാനം കാണത്തില്ല. പിന്നെയോ അതിനകത്ത് ശരീര ഏവ ഭവതി, ഈശ്വരന്റെ ശരീര അഭിമാനത്തോടുകൂടി ഒരാൾക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ല. അത് കേവലം ഈ ശരീരത്തിൽ മാത്രമല്ല, അല്ലേ? ഒരാൾ ഈശ്വരൻ എന്ന് പറയുന്നു, ഈ ശരീരത്തിൽ അഭിമാനം വെച്ചുകൊണ്ട് ഈ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിലെല്ലാം മമത വച്ചുകൊണ്ട്. എങ്ങനെ മമത? എന്താണ്? ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന പിതാവിൻ്റെ ഇന്ന മാതാവിൻ്റെ പുത്രനായി ജനിച്ചവനാണ്, ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷമായി, എനിക്കിപ്പോൾ എത്ര വയസ്സുണ്ട്, ഞാൻ ബാലനായിരുന്നു, യുവാവായി, ഇപ്പോൾ വൃദ്ധനായി, ഞാൻ മൂഢനാണ്, ഞാൻ വിദ്വാനാണ്, ഞാൻ ഇന്നതെല്ലാം അധ്വാനിച്ച് ഞാൻ ഇന്നതെല്ലാം നേടി, ഞാൻ സമ്പത്ത് നേടി, ഞാൻ കീർത്തിയെ നേടി. ഇങ്ങനെ തന്നെ ചുറ്റിപ്പറ്റി എന്തെല്ലാം അഭിമാനങ്ങളാണ് ഉള്ളത്! ഇത്തരം അഭിമാനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് ഞാൻ ഈശ്വരനെന്ന്. ഇതാർക്ക് പറയാൻ കഴിയും? അങ്ങനെ പറയുന്ന ശുദ്ധ അസംബന്ധമല്ലേ? തന്നെ സംബന്ധിച്ച് എത്രയെത്ര അഭിമാനങ്ങളാണ് തന്നിൽ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്! ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് ഞാൻ ഈശ്വരനാണ്. ഇത്തരം അഭിമാനങ്ങൾ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് ഒരിക്കലും തനിക്ക് താൻ ഈശ്വരനാണെന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ശരീരേവ ഭവതി. അങ്ങനെ തന്നെ ഈശ്വരനായിട്ട് താൻ ഗ്രഹിക്കുകയാണെങ്കിൽ അവൻ എന്താണ്? തന്നെ ഈ ശരീരത്തിൽ മാത്രമായി ഗ്രഹിച്ചാൽ പോരാ. താൻ സർവശരീരങ്ങളിൽ ഇരിക്കുന്നവനാണെന്ന് ഗ്രഹിക്കണം. അത് വല്ലപ്പോഴും അങ്ങനെ പറഞ്ഞാൽ പോരാ. ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഞാൻ എല്ലാ ശരീരത്തിലും ഇരിക്കുന്നവനാണെന്ന് പറയുകയും പിന്നെ തൻ്റെ സ്വകാര്യതയിലേക്ക് വരുമ്പം വീണ്ടും ശരീര അഭിമാനത്തിൽ ജീവിക്കുകയും ചെയ്താൽ പോരാ. അത് കാപട്യമാണ്, വെറും പൊങ്ങച്ചം പറച്ചിലാണ്. ഞാൻ ഈശ്വരനാണ് ആർക്കും പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തത്വങ്ങളൊക്കെ വായിച്ചും കേട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് പറയാം ഞാൻ ഈശ്വരനാണ്, മറ്റുള്ളവനെ ബോധ്യപ്പെടുത്തും. എന്നിട്ട് തൻ്റെതായ ഭാവത്തിലേക്ക് വരുമ്പോഴോ അവൻ്റെ എല്ലാ പ്രവൃത്തികളും ചിന്തയും വാക്കും എല്ലാം ഈ ശരീരാഭിമാനത്തെ ആണ്. അവന്റെ പ്രപഞ്ചം എന്ന് പറയുന്ന ശരീരം തന്നെ ഈ ശരീരാഭിമാനത്തോടുകൂടി സർവപ്രവൃത്തിയിലെ ലോകത്ത് ചെയ്യും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ ഈശ്വരനാണ്. അതുകൊണ്ട് പറയുന്നു അത് ശരിയാകില്ല, ഇന്നത്തെ ശരീരേ ഏവ ഭവതി. പിന്നെയോ അത് പറയുന്നത് എന്താണ്? ആ ബോധത്തോടുകൂടി സർവഭൂതാനാം ഹൃദയശേ തിഷ്ഠതി എന്നുള്ള ബോധത്തിൽ എന്നുള്ള ഈശ്വര ബോധത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അത് ശരീരാഭിമാനത്തോടുകൂടിയല്ല, രണ്ടും രണ്ട് കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ജായാൻ പൃഥിവിയ ജായാൻ അന്തരീക്ഷ ആകാശവും സർവഗതശനിത്യ വ്യാപിത്വശ്രമണ. അവിടെ എന്താണ്? പരിച്ഛിന്നമായ ജീവ ഈ ശരീരാഭിമാനത്തെ നിഷേധിച്ചിട്ട് ആ ഈശ്വരന്റെ വ്യാപിത്വത്തെ പറയുകയാണ്. താൻ സർവജ്ഞനും സർവശക്തനും എല്ലാമായിരിക്കുന്നത് ഈ ശരീരാഭിമാനത്തോടുകൂടി ഇരുന്നുകൊണ്ടല്ല, ഈ ശരീരാഭിമാനത്തെ ത്യജിച്ചിട്ട് അതിനെ നിഷേധിച്ചിട്ട് സർവാത്മഭാവത്തിലിരുന്നുകൊണ്ടാണ്. അപ്പോൾ അത് ഞാനല്ല, ഞാനെന്ന് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനല്ല. പിന്നെയോ എന്നിൽ ഇരിക്കുന്ന ആ തത്വമാണ്, ആ തത്വമാണ് സർവവ്യാപിയായിരിക്കുന്ന തത്വം. ശരീരാഭിമാനിയായിരിക്കുന്ന എനിക്ക് അതിലെങ്ങനെ അഭിമാനം വരുന്ന ആ തത്വത്തിൽ? ഞാൻ സർവജ്ഞനും സർവശക്തനുമാണെന്നുള്ള ബോധം എങ്ങനെ വരും? എനിക്കെങ്ങനെ സത്യസങ്കല്പനാകാൻ കഴിയും? അത് സാധ്യമല്ല, ഒരു ജീവനും സാധ്യമല്ല. സത്യസങ്കല്പനായ ഈശ്വരനല്ല. കാരണം എന്താണ്? ഈ ശരീരാഭിമാനം ഇരിക്കുന്നതിന് താൻ എന്താണോ അത് തനിക്ക് പറയാം. ഒരു ജീവന് പറയാൻ പറ്റും ഞാൻ വിദ്വാനാണ് പറയാം, കാരണം അവൻ്റെ കയ്യിൽ വിദ്യ ഉണ്ടെങ്കിൽ പറയാം ഞാൻ വിദ്വാനാണ്. വിദ്യയില്ലെങ്കിൽ പറയാം ഞാൻ മൂഢനാണ്. അല്ലെങ്കിൽ ഒരു ജീവന് പറയാൻ പറ്റും എന്താണ്? ഞാൻ ദിവ്യമായ അലൗകികമായ ശക്തികളോടുകൂടിയ ഒരു യോഗിയാണ്, അത് പറയാൻ പറ്റും. അല്ലെങ്കിൽ ജീവന് പറയാൻ പറ്റും ഞാൻ ഇന്ദ്രനാണ് ചന്ദ്രനാണ്, ഞാൻ ദേവനാണ് ദേവിയാണ്, ഇതെല്ലാം പറയാൻ കഴിയും. അവിടെയെല്ലാം എന്തുണ്ട്? ഏതേത് ശരീരത്തിലാണോ ആ ജീവൻ അഭിമാനിച്ചിരിക്കുന്നത്, ഇന്ദ്രശരീരത്തിൽ അഭിമാനിച്ചാൽ പറയാം ഞാൻ ഇന്ദ്രനാണ്. മറ്റൊരു ദേവന്റെ ശരീരത്തിൽ അഭിമാനിച്ചാൽ അത് പറയാൻ പറ്റും. പക്ഷേ ഈശ്വരബോധം അതല്ല എന്ന് പറയുന്നു. അത് അതിൻ്റെ വ്യാപിത്വത്തെയാണ് അവിടെ പറയുന്നത്. ആ ഈശ്വര ബോധം മുഴുവനിൽ ഉണ്ടെങ്കിൽ അവിടെ അവൻ സത്യസങ്കല്പനായിരിക്കും. ഒരു സങ്കല്പം അവൻ വ്യർത്ഥമാകുന്നില്ല അവിടെ. അതിവിടെ അസംഭവിക്കുന്നു. അതുകൊണ്ട് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ജീവനോട് പറയുന്നത് എന്താണ്? നീ ഈശ്വരനെ ഉപാസിക്കുക, ധ്യാനിക്കുക, നീ അതല്ല. കാരണം അത്തരം ഉപാധികൾ നിന്നില്ല. അതുകൊണ്ട് നിന്റെ ഉപാധി എന്ന് പറയുന്നത് ഈ അല്പമായ മനസ്സും ഈ പ്രാണനും ഈ ശരീരവും ഈ ക്ഷുദ്രങ്ങളായ ഇന്ദ്രിയങ്ങളുമാണ്. പിന്നെ എങ്ങനെ നിനക്ക് ഈശ്വരനെന്ന് പറയാൻ പറ്റും? എങ്ങനെയാ വ്യാപിത്വം വരുന്ന? അതില്ല. ഒരിക്കലും ഒരാളിന് തന്നെ ഈശ്വരനായിട്ട് അറിയാനും കഴിയത്തില്ല. ഒരു ജീവനും അതുകൊണ്ട് അവിടെ പറയുന്നു ഉപാസിക്കുക. അവിടെ ധ്യാനിക്കുക എന്ന് പറയുന്നു. ജീവസ്സു ശരീരേ ഏവ ഭവതി. അതിന് കാരണം പറയുന്നു എന്താണ്? ജീവൻ ഈ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ജീവൻ ശരീരാഭിമാനത്തോടുകൂടിയവനാണ്. അത് ഏതായാലും ശരി, മനുഷ്യനായാലും ശരി, പശുവായാലും ശരി, പക്ഷിയായാലും ശരി, ദേവനായാലും ശരി, സർവത്ര ശരീരാഭിമാനത്തോടു കൂടിയവനാണ്. തസ്യ ഭോഗ അധിഷ്ഠാന ശരീരാദ അന്യത്ര വൃത്തിയഭാവ. എന്തുകൊണ്ട് ആ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഭോഗ അധിഷ്ഠാനമാണ്, അവൻ്റെ സുഖദുഃഖ അനുഭവങ്ങൾക്കുള്ള ആശ്രയമാണ്. എന്തിനവൻ ദേവനായി? ശതമയൂഖനായി. ഇവിടെ 100 രാജസൂയങ്ങൾ അനുഷ്ഠിച്ചിട്ട് അവൻ സ്വർഗത്തിൽ പോയി ദേവനാകുന്ന എന്തിന്? ഭോഗ അധിഷ്ഠാനമായ ആ ശരീരത്തിലിരുന്നു കൊണ്ട് ഭോഗത്തെ അനുഭവിക്കാൻ, സുഖത്തെ അനുഭവിക്കാൻ. പിന്നെ അവൻ ശരീരാഭിമാനിയല്ലെങ്കിൽ അവനെങ്ങനെ ശരീരത്തെ ആശ്രയിച്ചുള്ള പുണ്യഫലമായ സുഖത്തെ അനുഭവിക്കാൻ പറ്റും? അത് ഈ ശരീരമല്ല, അവിടെ വേറെ ശരീരമാണെന്നുള്ള പ്രത്യേകതയും. ഇവിടെ സ്ഥൂലമായ ശരീരത്തെ, അവിടെ സൂക്ഷ്മമായ ശരീരത്തെ സ്വീകരിച്ചിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നു. അതാണ് ഭോഗം. അതിനാണ് ഈ ശരീരം. ഇവിടെ ഇപ്പോൾ ഈ ശരീരം കിട്ടിയതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഓരോരോ പ്രത്യേക പ്രത്യേക ശരീരം. അപ്പോൾ ആ ശരീരത്തിലിരുന്നു കൊണ്ട് ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഞാൻ ഈശ്വരനാണെന്ന്? തത്വത്തിന് വിരുദ്ധമാണ്, ശാസ്ത്രോപദേശത്തിന് വിരുദ്ധമാണ്, പറയാൻ കഴിയില്ല, ആർക്കും സാധ്യമല്ല. തസ്യ ഭോഗാധിഷ്ഠാനത്വ, ആ ശരീരം തന്നെ അതിനുവേണ്ടിയുള്ളതാണ്. ശരീരത് അന്യത്ര വൃത്തിയ ഭാവം, അതിന് ഏത് ശരീരത്തിലാണോ ആ ജീവഭാവം പ്രകടമായിരിക്കുന്നത്, ആ ശരീരത്തിൽ നിന്ന് മറ്റൊരിടത്ത് അതിന് വൃത്തിയില്ല എന്ന് വെച്ചാൽ അഭിമാനമില്ല. എനിക്കിപ്പോ ഈ ശരീരത്തിൽ മാത്രമേ എനിക്ക് അഹം എന്നുള്ള ബുദ്ധി വരുന്നുള്ളൂ. എന്റെ മുമ്പിലിരിക്കുന്ന ആളിന്റെ ശരീരത്തിൽ എനിക്ക് ആ ബുദ്ധി വരുന്നില്ല, ഒരിക്കലും സംഭവിക്കുന്നില്ല. ആ ശരീരത്തിൽ എനിക്ക് ആ ബുദ്ധി വന്നിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് കാര്യങ്ങൾ ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്താണ്? അയാളുടെ വയറും നിറയുമ്പോൾ എന്റെ വിശപ്പ് മാറും. അതാണ് അതിൻ്റെ ഗുണം. അഭിമാനം വേറെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. അത് നല്ലൊരു കാര്യമാണല്ലോ, എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. ഞാൻ മുമ്പ് തന്നെ മടിയനാണ്, ആ ജോലിയുടെ ഒഴിവാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്നയാളാണ്. അപ്പം എനിക്ക് വേണ്ടി വേറെ ആൾ ഭക്ഷണം കഴിക്കുന്ന ജോലി കൂടെ ചെയ്തു കഴിഞ്ഞാൽ പരമാനന്ദമായി എനിക്ക്. ദോഷം എന്താണ്? അയാൾക്ക് ഭക്ഷണം കഴിച്ച് അജീർണം പിടിപെട്ട് കഴിഞ്ഞാൽ എനിക്കും അനുഭവിക്കേണ്ടി വരും. ദോഷം ചുരുക്കത്തിൽ എന്താണ്? എനിക്ക് എൻ്റെ ശരീരം വിട്ട് വേറൊരു ശരീരത്തിലും വൃത്തിയില്ല, അഹം ബുദ്ധിയില്ല, ഉണ്ടാകുന്നില്ല. അങ്ങനെ കേവലം ഒരു ശരീരത്തിൽ മാത്രം അഹംബുദ്ധിയോടുകൂടിയിരുന്ന് ഈ ശരീരത്തെ മാത്രം ആശ്രയിച്ച് ആഹാര നിഹാരാദി വ്യവഹാരങ്ങളെല്ലാം ചെയ്യുന്ന ഈ ശരീരാഭിമാനിയായിരിക്കുന്ന എനിക്ക് പറയാൻ പറ്റും ഞാൻ ഈശ്വരനാണെന്ന്? അങ്ങനെ പറഞ്ഞാൽ എനിക്കിത്തരം ഈ ശരീരാഭിമാനത്തോടുകൂടി ഒരു വ്യവഹാരം എന്നിൽ സംഭവിക്കാൻ പാടില്ല. ഈ സംഭവിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ അനുഭവമല്ലേ. ഞാൻ എന്നോട് സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ എനിക്കൊരിക്കലും കള്ളം പറയാൻ പറ്റില്ല, ഞാൻ ഈശ്വരനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ഭാവിക്കാനും പറ്റത്തില്ല. അതാണ് ഇവിടെ അതിൻ്റെ യുക്തി പറയുന്നത്. തസ്യ ശരീരസ്യ ഭോഗാധിഷ്ഠാനത്വ, ഭോഗാശ്രയമാണ്, സുഖദുഃഖങ്ങൾക്ക് ആശ്രയമാണ്, എൻ്റെ സുഖദുഃഖങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ഈ ശരീരമാണ്. ഈ ശരീരം എനിക്ക് സുഖവും ദുഃഖവും എല്ലാം തരുന്നുണ്ട്. ശരീരാതന്യത്ര വൃത്തി, എനിക്ക് ഈ ശരീരം ഒഴികെ വേറൊരിടത്തും തന്നെ വൃത്തി, അഹം വൃത്തി, അഹം ബോധമില്ല, മമതയില്ല. ഈ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇത് എൻ്റെ ശരീരം എന്നുള്ള ബുദ്ധി നിലനിർത്തിയുണ്ടല്ലോ, ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. നല്ല ഭക്ഷണം കഴിക്കുന്നു, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ ശരീരത്തിന് വേണ്ട വ്യായാമത്തെ കൊടുക്കുന്നു, രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ഔഷധങ്ങൾ സേവിക്കുന്നു. ഇതെല്ലാം ഈ ശരീരത്തെ ആശ്രയിച്ച് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഈശ്വരനാണ്. അത് ശരിയാകത്തില്ല. പിന്നെ പറയാം, പല രീതിയിലും അതൊക്കെ പറയാം. എന്താണ് ശരിയല്ല എങ്കിലും പറയാം. ഒരാൾ പറയുന്നു, ഒരാൾക്ക് അങ്ങനെ അനുഭവം വരുന്ന ചില കാര്യങ്ങളിൽ എനിക്ക് ഈശ്വരന്റെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ പറയാം. അതൊന്നും പറയുന്നത് ശരിയല്ല എങ്കിലും പറയാം. എന്തായാലും ഇവിടെ പറയുന്ന എന്താണ്, അത് ഒരിക്കലും ജീവനും ഈശ്വരനും വേറെ വേറെ തന്നെയാണ്. അല്ല, ജീവൻ ഒരിക്കലും ഈശ്വരനാകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജീവനായിരിക്കുന്ന ഞാൻ ഉപാസിക്കേണ്ടത് സർവജ്ഞത്വാദി ഗുണം കൊണ്ടുള്ള ഈശ്വരനെയാണ്. അല്ല, എന്നെ എനിക്ക് ഈശ്വരനായി ഉപാസിക്കാൻ സാധ്യമല്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്നെ ഇനി ഉപാസിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അനുപസ്ഥേഹി, ഇതൊന്നും ഈശ്വരീയമായ ധർമ്മങ്ങൾ ഗുണങ്ങളൊന്നും തന്നെ ഈ ജീവനിൽ യോജിക്കാത്തത് കൊണ്ട് ന ശരീര, ഈ ജീവൻ ശരീരാഭിമാനി അതല്ല ഇവിടെ ഉപാസ്യനായിരിക്കുന്നത്. മറ്റൊന്ന് പറയുന്നു, കർമ്മ കർത്തൃവ്യപദേശാച്ച. അതായത് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഭാഷ്യകാരൻ ഇവിടെ തുടങ്ങുന്ന എന്താണോ ഉപനിഷത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിൽ പറയുന്ന ഒരർത്ഥം, ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്, അത് ഈശ്വരനാണോ അതോ ജീവനാണോ അതോ ബ്രഹ്മമാണോ. കേവലം ഒരു വാക്കിനെ പിടിച്ച് അതിൻ്റെ കൂടി ചിന്തിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഉപരിപ്ലവമായിട്ട് ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്, ഇന്നതാണ് അർത്ഥമെന്ന് തീരുമാനിച്ചുവെന്ന് പറഞ്ഞ് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ അത് ഇതിന്റെ വിചാരമാകത്തില്ല. വാസ്തവത്തിൽ അതിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ആധ്യാത്മികമായി വരുന്ന ഓരോ തത്വങ്ങളുടെയും നിജസ്ഥിതിയെ വെളിപ്പെടുത്തുക ചെയ്യുന്നു. അതിന് ഉപാസനയെക്കുറിച്ച് പറഞ്ഞാലും ശരി, കർമ്മത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, സർവത്ര ഭാഷ്യകാരൻ ചെയ്യുന്നത് അതാണ്. എവിടെയും ആധ്യാത്മികമായ അതി ഗഹനങ്ങളായിരിക്കുന്ന തത്വങ്ങളെ ഏതിനാണോ നമുക്ക് വിഭ്രാന്തിയുള്ളത്, നമ്മുടെ മനസ്സിൽ ധാരാളം വികല്പങ്ങളുള്ളത്, അതിനെല്ലാം മാറ്റി എന്താണ് ഈ ആത്മീയ തത്വം എന്നുള്ളതിനെ, അതിൻ്റെ പല ഭാവങ്ങളെയും ഇങ്ങനെ ഒരു പദവിചാരം, പദാർത്ഥ വിചാരം അല്ലെങ്കിൽ വാക്യാർത്ഥ വിചാരം എന്നുള്ള രീതിയിൽ അതിനെല്ലാം ശ്രോതാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് ഭാഷ്യം അങ്ങനെ വിപുലമായി പോകുന്നു, സൂത്രങ്ങൾ അനേകമായി പോകുന്നു. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഒരുവന് സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നവന് അവന്റെ വഴിയിൽ ഒരിടത്തും ഭ്രാന്തി വരാൻ പാടില്ല. അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഭ്രാന്തിരഹിതമായ ബോധമാണ്, വികല്പരഹിതമായ വസ്തുതന്ത്രമായ ബോധമാണ്. ആ വഴിയിൽ അവനൊരിടത്തും ഭ്രാന്തി സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടെന്താണ് ഉപാസനയുടെ തത്വം, എന്താണ് കർമ്മത്തിന്റെ തത്വം, എല്ലാ കാര്യങ്ങളും അവിടെ അവനെ ശരിയായ രീതിയിൽ ബോധിപ്പിക്കുന്നു. അടുത്ത് പറയുന്നത്, കർമ്മ കർത്തൃവ്യപദേശാച്ച. ഇതശ്ചന ശരീരോ മനോമയത്വാദി ഗുണ യസ്മാത് കർമ്മ കർത്തൃവ്യപദേശോ ഭവതി ഏതം ഇതഹ പ്രീത്യ അഭി സംവിശത്താസ്മി ചന്ദ്രഗീതി. ഏതം ഇതി പ്രകൃതം മനോമയത്വാദി ഗുണം ഉപാസ്യം ആത്മാനം കർമ്മത്വേന പ്രാപ്യത്വേന വിവദിശതി അഭി സംഭവിതാസ്മീതി ശരീരം ഉപാസം കർത്തൃത്വേന പ്രാപകത്വേന അഭി സംവിതാസ്മീതി പ്രാപ്താസ്മീത്യർത്ഥ നച്ച സത്യാംഗത്വ ഏകസ്യ കർമ്മ കർത്തൃവ്യപദേശയുക്ത തഥാ ഉപാസ്യ ഉപാസക ഭാവോപി ഭേദാധിഷ്ഠാനേവ തസ്മാദ് ശരീരോ മനോമയത്വാദി വിശിഷ്ടഃ. ഇവിടെ രണ്ടു മൂന്നോ വാക്യങ്ങളേ ഉള്ളൂ എങ്കിലും എല്ലാ ആധ്യാത്മിക തത്വങ്ങളും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടു മൂന്ന് വാക്യങ്ങൾ ഭാഷ്യകാരം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റ് പല സന്ദർഭങ്ങളിലും നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചതുസൂത്രം ഈ ചർച്ച ചെയ്തപ്പോൾ ഇത് വന്നിട്ടുണ്ട്. കർമ്മ കർത്തൃവ്യപദേശം ഇതശ്ചന ശാരീരോ മനോമയത്വാദി ഗുണ ജീവനല്ല താനല്ല ഈശ്വരൻ. എങ്ങനെയുള്ള ഈശ്വരൻ? മനോമയ പ്രാണശരീര സർവകർമ്മ ഭാരൂപ എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ഈശ്വരൻ താനല്ല, ശരീരൻ അല്ല, ജീവനല്ല. യസ്മാ എന്തുകൊണ്ട് കർമ്മ കർത്തൃവ്യപദേശോ ഭവതി? ഈ ഉപാസനയെക്കുറിച്ച് പറയുന്നിടത്ത് കർമ്മ കർത്തൃവ്യപദേശം, കർമ്മ കർത്തൃപ്രയോഗം, കർമ്മ കർത്തൃശബ്ദപ്രയോഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ കർമ്മം ഇന്നതാണ്, കർത്താവ് ഇന്നതാണ് എന്നുള്ള ശബ്ദപ്രയോഗമുണ്ട്. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിലെ കർമ്മമാണ്, സാധാരണ നമ്മൾ പറയുന്ന പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലല്ല. കർമ്മത്തിന് രണ്ട് ഇതുമുണ്ട്. സാർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു, രാമൻ പശുവിനെ അടിച്ചു, രാമൻ കർത്താവ്, പശു കർമ്മം എന്ന് പഠിച്ച് ആ കർത്താവിനെയും കർമ്മത്തെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ല, ആ കർമ്മയോഗത്തിൽ പറയുന്ന കർമ്മത്തെക്കുറിച്ചല്ല, രണ്ടിനും രണ്ടാണ്. കർമ്മ കർത്തൃവ്യപദേശം എന്ന് പറയുന്നിടത്തല്ല അതാണ്. അതിവിടെയുണ്ട്. എവിടെ? ശ്രുതിയിൽ. എങ്ങനെയാണ്? ഏതം ഇതഹ പ്രേത്യ അഭി സംഭവിതാസ്മി. അവിടെ ഉപാസകം പറയണം അഹം അഭിസംഭവിതാസ്മി എന്ന് വെച്ചാൽ പ്രാപിക്കും എന്നാണ്. ഞാൻ പ്രാപിക്കും എന്ന് പറയണം. അസ്മി ഉത്തമപുരുഷ ഏകവചനമാണ്. അപ്പോൾ അവിടെ കർത്താവ് ഉണ്ടവിടെ, ഗുപ്തമാണ്. ഭവാമി ഭവിതാസ്മി എന്നെല്ലാം പറഞ്ഞാൽ ഭാഷയുടെ നിയമം അനുസരിച്ച് പ്രത്യേകിച്ച് ആരാണ് എന്ന് പറയേണ്ട കാര്യമില്ല, ഞാൻ തന്നെയാണ്. ഭവാമി അഹം, ഭവാമി അഹം, ഭവിതാസ്മി ഞാൻ പ്രാപിക്കും ഭവിക്കും. പ്രത്യേകിച്ച് അവിടെ ഞാനെന്ന് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. അതിലൂടെയും പറയുന്നു അഭിസംഭവിതാസ്മി ഞാൻ പ്രാപിക്കും. ഇതാരാ പറയുന്നു? ഉപാസകം പറയണം. എപ്പോ? പ്രയത്യ മരിച്ചിട്ട്. അതിന്റെ നേരിട്ടുള്ള അർത്ഥം അതാണ്. ഇതഹ പ്രയത്യ ഇവിടം വിട്ടിട്ട്, ഈ ലോകത്തെ വിട്ടിട്ട് ഉപാസിക്കുന്നവൻ. ആരെ അവൻ ഉപാസിക്കുന്നത്? ദേവനെയോ ദേവിയോ ആരെങ്കിലും ഉപാസിക്കുകയാണ്, അല്ലെങ്കിൽ ഹിരണ്യഗർഭനെ ഉപാസിക്കുകയാണ്. അപ്പോൾ ഉപാസകന്റെ സങ്കല്പമാണത്, അതും ആവശ്യമാണ്. എന്തിനാ പ്രാപ്തിക്ക് വേണ്ടി? ഞാൻ ഇവിടം വിട്ട് മരണശേഷം എന്ന് വെച്ചാൽ ശരീരത്തെ വിട്ടിട്ട്, അല്ലെങ്കിൽ സ്ഥൂല അഭിമാനത്തെ വിട്ടിട്ട് ഏതം ഇതിനെ ഇതിനെ ഉപാസ്യമായിരിക്കുന്ന ആ ദേവതയെ പ്രാപിക്കും എന്ന് പറയുന്നു. അവിടെ പ്രാപിക്കുന്നവൻ ഉപാസിക്കുന്നവൻ ഞാനാണ്. അപ്പോൾ ആ ഞാനിലൂടെ പറയുന്നു കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ പറയുന്നു ഏതം ഇതിനെ എൻ്റെ ഉപാസ്യ ദേവനെ, അല്ലെങ്കിൽ എൻ്റെ ഉപാസ്യ ദേവതയെ എന്ന് പറയുന്നു കർമ്മം. പ്രവൃത്തി ഇവനിൽ സംഭവിക്കുന്നു. ഇതിനെയൊക്കെ ഉപേക്ഷിക്കുക, പിന്നെ ഇവിടം വിടുക, എന്നിട്ട് പോയി ആ ലോകത്ത് പോവുക, ആ ദേവതയെ പ്രാപിക്കുക, അല്ലെങ്കിൽ എന്ത് ഫലമാണോ അതിനെ പ്രാപിക്കുക. ഇങ്ങനെ ഉപാസകന്റെ പറച്ചിൽ ഇതിനാണ് പറയുന്നത് കർമ്മ കർത്തൃവ്യപദേശം. ഉപാസകൻ സ്വയം തന്നെ തന്നെ കർത്താവായിട്ടും താൻ പ്രാപിക്കേണ്ടതായ ആ ഫലത്തെ കർമ്മമായും കണ്ടുകൊണ്ട് താൻ ഉപാസിക്കുന്ന കാലത്ത് തന്നെ പറയുന്നു, എൻ്റെ ഈ ഉപാസനയെല്ലാം ഒരു സമയത്ത് ഇതെല്ലാം ഫലവത്താകും, അപ്പൊ എന്റെ ഉപാസ്യനായിരിക്കുന്ന ദേവൻ ഈ ലോകത്തല്ല, പരലോകത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു കാലത്ത് അവിടെ ചെന്ന് ആ ദേവനെ പ്രാപിക്കും. അപ്പൊ തന്നെ കർത്താവായിട്ടും താൻ പ്രാപിക്കേണ്ടതായ ദേവന കർമ്മമായിട്ടും നിർദ്ദേശിക്കുന്നത് കൊണ്ട് ഇവിടെ പറയുന്നത് കൊണ്ട് ഇതിനെ കർമ്മ കർത്തൃവ്യപദേശം എന്ന് പറയുന്നു. അപ്പോൾ കർമ്മ കർത്തൃവ്യപദേശം വരുന്നിടത്ത് എന്താണ് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതെന്ന്, അവിടെ കർത്താവ് വേറെ കർമ്മം വേറെ, രണ്ടും ഒന്നല്ല. രണ്ടും ഒന്നാകുന്നിടത്ത് ഇങ്ങനെ ഒരു പ്രയോഗം സാധ്യമല്ല. ഇത് ഉപാസനയിൽ മാത്രമല്ല ലോക വ്യവഹാരത്തിലും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നു, ഞാൻ ഗ്രാമത്തിലേക്ക് പോകുന്നു എന്ന് പറയും. പോകുന്നവനായ ഞാൻ കർത്താവാണ്. ഞാൻ ചെന്നെത്തേണ്ടതായ ആ ഗ്രാമം അത് കർമ്മമാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവരാണ് വൈയാകരണന്മാർ. കർത്തരീക്ഷിത തമം കർമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു കർമ്മത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് അതിനേക്ക് ഒരുപാട് വ്യാഖ്യാനിക്കും. സ്വതന്ത്ര കർത്ത എന്നെല്ലാം പറയും. നമ്മളിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല, നമ്മൾ ഇവിടെ നിന്നുകൊണ്ട്. അപ്പം ഞാൻ ഗ്രാമത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ഗ്രാമത്തെ പ്രാപിക്കണമെങ്കിൽ എന്നിൽ ഒരു പ്രവൃത്തി സംഭവിക്കണം. കാരണം ഞാനിപ്പോൾ ഗ്രാമത്തിലല്ല ഇരിക്കുന്നു. അപ്പോൾ എന്നിൽ എന്ത് സംഭവിക്കണം? ഗമനക്രിയ എന്ന് പറയുന്ന പ്രവൃത്തി സംഭവിക്കണം. അപ്പോൾ ഞാനിവിടെ നിന്ന് നടന്നോ അല്ലെങ്കിൽ വാഹനത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിയയെ ആശ്രയിച്ച് ആ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ആ ക്രിയയെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കർത്താവായിരിക്കുന്നു. എൻ്റെ പ്രവൃത്തിയുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആ ഗ്രാമത്തെ പ്രാപിക്കുകയാണ്. അപ്പോൾ അത് ഗ്രാമമായി. അപ്പോൾ ഞാൻ പറയുന്നു, അഹം ഗ്രാമം ഗച്ഛാമി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും സ്വയം ഗ്രാമമാകാൻ പറ്റത്തില്ല. കർത്താവായിരിക്കുന്ന, പ്രവൃത്തി ചെയ്യുന്ന എനിക്ക് ഗ്രാമമാകാനോ ഗ്രാമത്തിന് ഒരിക്കലും ഞാനാകാനോ കഴിയത്തില്ല. ഇതാണ് കർമ്മ കർത്തൃവ്യപദേശം. ഇത് ഉപാസനയിലുണ്ടെന്നാണ്. ഇത് വെച്ചാണ് ഉപാസനയെ മനസ്സിലാക്കേണ്ടത്. ഉപാസനയിൽ എല്ലാ സ്ഥലത്തും ഇതുണ്ട്. എങ്ങനെയാണ്? ഞാൻ ഒന്നിനെ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ധ്യാനിക്കുന്നവനായ ഞാൻ, എൻ്റെ ധ്യാനത്തിൻ്റെ വിഷയമായിരിക്കുന്ന ആ വസ്തു, അങ്ങനെയുള്ള ഒരു ഭേദബുദ്ധി ഉള്ളിടത്ത് മാത്രമേ എനിക്ക് ധ്യാനിക്കാൻ പറ്റൂ. ഭേദബുദ്ധി ഇല്ലാതെ എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? പറയുന്നു, അങ്ങനെ ധ്യാനിക്കാമല്ലോ. ഒരാൾ പറയുകയാണ്, ഞാൻ പറയുകയാണ് ഇപ്പോൾ ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നു അല്ലേ. ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് അറിയുന്നവൻ ആരാണോ, ഞാൻ ആരെ അറിയുന്നു? എന്നെ. അവിടെയും വന്നല്ലോ കർമ്മ കർത്തൃവ്യപദേശം ഒന്നിനു വന്നല്ലോ. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ എന്നെ അറിയുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസം. ഞാൻ എന്നെ ചൊറിയുന്നു എന്ന് പറയാം, കുറച്ചുകൂടി വ്യക്തമാകും. ചൊറിയുന്ന ആരാ ഞാൻ? ആരെയാ ചൊറിയുന്നത്? എന്നെ. കർത്താവായ ഞാനും കർമ്മമായ ഞാനും ഒന്നായില്ലേ? അപ്പൊ കർത്തൃകർമ്മ വ്യപദേശം ഒരിടത്ത് തന്നെ വരുന്നുണ്ടല്ലോ. ഇവിടെ പറയുന്ന എന്താണ്? കർമ്മ കർത്തൃവ്യപദേശം വരുന്നിടത്ത് കർത്താവ് വേറെ ആയിരിക്കും, കർമ്മം വേറെ ആയിരിക്കും. പക്ഷെ ഞാൻ എന്നെ ചൊറിഞ്ഞപ്പോഴങ്ങനെയല്ല. ഞാൻ തന്നെ കർത്താവായി, ഞാൻ തന്നെ കർമ്മമായി. ഇവിടെ പറയുന്ന ഉപാസനയിൽ എപ്പോഴും ഇതുണ്ടാവും. ഞാൻ ഒന്ന്, ഉപാസനായ ദേവൻ മറ്റൊന്ന്, അല്ലെങ്കിൽ വസ്തു മറ്റൊന്ന്. അതിനടുത്ത് വിശദീകരിക്കുന്നു, ആദ്യം എന്താണ് കർമ്മ കർത്തൃവ്യപദേശം എന്ന് പറയുന്നു. ഏതമിതി പ്രകൃതം മനോമയത്വാദി ഗുണം വാസ്യം ആത്മാനം. ഇവിടെ ഈ സന്ദർഭത്തിൽ പറയാം, ഇവിടെ ഏതം എന്ന് പറഞ്ഞാൽ ഇതിനെ ആര, ഈശ്വരനെ. എങ്ങനെയുള്ള ഈശ്വരൻ ഈ സന്ദർഭത്തിൽ ശ്രുതിയിൽ ചർച്ച ചെയ്യുന്ന എന്ന് വെച്ചാൽ പ്രകൃതമായിരിക്കുന്ന മനോമയത്വാദി ഗുണം, മനോമയത്വാദി ഗുണത്തോടുകൂടിയ ഉപാസ്യം, ഉപാസിക്കേണ്ടതായ ഉപാസകൻ ഉപാസിക്കുന്നതായ ആത്മാനം, പരമാത്മാനം. കർമ്മത്വേന പ്രാപ്യത്വേന, അതാണ് കർമ്മം, അതാണ് പ്രാപിക്കേണ്ടത്. അങ്ങനെ വ്യപദിശതി പറയുന്നു. ഇവിടെ ഈശ്വരൻ ഉപാസ്യനാണെങ്കിൽ അതിനെ കർമ്മമായിട്ട് പറയുന്നു. എങ്ങനെ അഭിസംഭവിതാസ്മീതി, ഞാൻ പ്രാപിക്കും എന്ന്. ഇനി ശാരീരം ഉപാസകം കർത്തൃത്വേന പ്രാപകത്വേന. ശാരീരം ഉപാസകനാരാണ് ഈ ജീവൻ, ഞാനല്ലേ ഉപാസിക്കുന്നു. അപ്പൊ എന്നെവിടെ എന്താണ് കർത്തൃത്വേന കർത്താവായി പ്രാപകനായി, ഞാനല്ലേ ഉപാസനയെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് അതിൻ്റെ ഫലമായി അവസാനം ശരീരമെല്ലാം വിട്ടിട്ട് പോയി ആ ദേവതയെ പ്രാപിക്കുന്നു. അപ്പോൾ ഇവിടെ കർത്തൃകർമ്മ വ്യപദേശം എന്ന് പറയുന്ന ഭാഷകാരൻ തന്നെ വ്യക്തമാക്കിയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. ഞാൻ കർത്താവ്, ഉപാസകൻ കർത്താവായി, ഈശ്വരൻ കർമ്മമായി. അഭിസംഭവിതാസ്മീതി, അതിൻ്റെ അർത്ഥം പറയുന്നു പ്രാപ്താസ്മി, ഞാൻ പ്രാപിക്കും എന്ന് പറയുന്നു. ഇനി നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് പറയാം, ചൊറിയുന്ന കാര്യം. എന്നുവെച്ചാൽ സത്യാംഗതോ ഏകസ്യ കർമ്മ കർത്തൃവ്യപദേശോ യുക്ത. ഗതി ഉണ്ടെങ്കിൽ, ഗതി എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധി. അവിടെ ഒന്നിൽ തന്നെ കർമ്മ കർത്തൃവ്യപദേശം സംഭവിക്കത്തില്ല എന്നാണ്. കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കർമ്മ കർത്തൃവ്യപദേശം ഒന്നും സംഭവിക്കില്ല എന്ന്. അപ്പോൾ ചൊറിഞ്ഞതോ? അത് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയെങ്കിലും കർമ്മ കർത്തൃവ്യപദേശം കാണുന്നുണ്ടെങ്കിൽ അതൊരു ഭ്രാന്തിയാണ്. ഒന്നിൽ തന്നെ അത് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ശരീര അഭിമാനിയായിരിക്കുന്ന ഞാൻ, ശരീര അഭിമാനം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭ്രാന്തിയാണ്. വാസ്തവത്തിന് ഞാൻ ശരീരാഭിമാനിയല്ല. ശരീരാഭിമാനത്തോടുകൂടി ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? എന്നെ തന്നെ സ്വയം ശരീരമായി ധരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ. അത് ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ട് പറയുന്നു ഞാൻ. ആ ശരീരാഭിമാനമുള്ളത് കൊണ്ട് തന്നെ എന്നിൽ മമതയും വരുന്നു. അപ്പൊ ഏതൊരു ശരീരത്തിലാണോ ഞാൻ എന്ന് അഭിമാനിച്ചത്, ആ ശരീരത്തെ തന്നെ ഞാൻ ഉടനെ എന്റേതെന്നും അറിയുന്നു. ഇത് രണ്ടും ഭ്രാന്തിയല്ലേ? അപ്പൊ ഞാൻ എന്ന് അഭിമാനിച്ച ഈ ശരീരത്തെ എന്റേതെന്ന് അഭിമാനിച്ചിട്ട് ഞാൻ പറയുന്നു എന്താണോ, ഞാൻ എന്നെ ചൊറിയുന്നു. ഭ്രാന്തിയാണ്. അന്ന് പറയുന്നത് എന്താണ്? അത് ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്, വിവേകമില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത്. അവിടെ വാസ്തവത്തിൽ കർത്താവും കർമ്മവും ഒന്നായിട്ടല്ല. ഭ്രാന്തിയിൽ എന്ത് സംഭവിക്കും? ബോധമില്ലായ്മയിൽ എന്ത് സംഭവിച്ചിട്ടില്ല? പറയുന്നു ഗതി ഉണ്ടെങ്കിൽ അത് സംഭവിക്കത്തില്ല. എന്ന് വെച്ചാൽ ബുദ്ധി ഉണ്ടെങ്കിൽ വരുമല്ല, വിവേകം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. തന്നെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് എന്താണ്? ഞാൻ അകർത്താവായ അഭോക്താവായ ആത്മസ്വരൂപമാണ്, തന്നിഷ്ക്രിയ സ്വരൂപനാണ്. അപ്പൊ ശരീരാഭിമാനമുണ്ടോ? അപ്പൊ എനിക്ക് ചൊറിയാൻ പറ്റുമോ? ഇല്ല. ഇനി ചൊറിയുന്ന വിടുക, അറിവിലേക്ക് വരിക. അറിയുന്നിടത്തും ഇത് തന്നെയാണ്. ചൊറിയുന്ന മനസ്സിലായ അറിയുന്നതും മനസ്സിലാവും. ഇവിടെ എന്താണ്? ശരീരത്തിൽ അഭിമാനമുള്ളത് കൊണ്ട്, അഹന്തയും മമതയും വന്നുകൊണ്ടാണ് ഇതിൽ തന്നെ അഭിമാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ എന്നെ തന്നെ ചൊറിയുന്നു എന്നുള്ളൊന്നു. ഇത്തരം കർമ്മങ്ങൾ തന്നിൽ തന്നെ ആരോപിക്കുന്നു. ഇത് കർമ്മകർത്തൃവ്യപദേശം ഒന്നിൽ തന്നെ പറയുന്നു, ഇത് പാടില്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കർമ്മവും കർത്തും കർത്താവും ഒന്നിലാകത്തില്ല, പക്ഷെ ഭ്രാന്തി കൊണ്ട് സംഭവിക്കുക. ഉപാസകനോ, ഉപാസകൻ എന്ത് ചെയ്യുന്നു? തന്നെ അറിയുന്നു. ശരീരാഭിമാനിയായ ജീവനായിട്ട്, പക്ഷെ ഈശ്വരനെ കുറിച്ചറിയുമ്പോൾ അവൻ ശ്രുതിയിൽ നിന്ന് പറഞ്ഞല്ലോ, വിവക്ഷിത ഗുണ ഉപദേശിച്ച ശ്രുതിയിൽ നിന്നും വിവക്ഷിതമായ ശ്രുതിയുടെ താല്പര്യമനുസരിച്ച് അവൻ മനസ്സിലാക്കുന്ന ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണ്. അവിടെ അവന് വിവേകമുണ്ട്, താൻ ആരാണ്? ശരീരാഭിമാനിയായ ജീവനാണ്, ഈശ്വരൻ ആരാണ്? സർവവ്യാപിയായ മുമ്പ് ശ്രുതി വിശദീകരിച്ച തരത്തിൽ അങ്ങനെ ഒരു വിവേകം വരുമ്പോൾ അവിടെ രണ്ടും ഒന്നാകത്തില്ല. അവിടെ താൻ വേറെ ആയിരിക്കുന്നു, ഈശ്വരൻ വേറെ ആയിരിക്കുന്നു, അവിടെ കർമ്മ കർത്തൃവ്യപദേശം വരുന്നില്ല. ഈശ്വരനെ കുറിച്ച് അവൻ ശ്രുതിയിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് താൻ ആരാണെന്ന് അവനറിയാം, അത് ശ്രുതി പറയേണ്ട കാര്യമില്ല. താൻ എന്നെ തന്നെ കുറിച്ച് അറിയുന്നുണ്ട്, ഈ ശരീര പരിച്ഛിന്നനായിരിക്കുന്ന ഞാൻ. പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്നതോ അത് താനല്ല. അതെങ്ങനെ മനസ്സിലാക്കി? ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കി. തന്നെക്കാളും ഔത്കൃഷ്ടമുള്ള ഒന്ന്, തന്നെക്കാളും മഹത്വമുള്ള ഒന്ന്, തനിക്ക് ആരാധ്യനായിരിക്കുന്ന ഒന്ന്, തൻ്റെ ഉള്ളിൽ ഏതൊരു തത്വത്തെ സംബന്ധിച്ചാണോ ഭക്തി ഉണ്ടായത്, അങ്ങനെയുള്ള ഒന്ന്. അപ്പോൾ ആ ഈശ്വരൻ വേറെയാണ്, താനല്ല. അപ്പോൾ ആ വിവേകം അവിടെ സംഭവിച്ചു. വിവേകം വന്നപ്പോൾ താൻ വേറെയായി, കർത്താവായി ഈശ്വരൻ വേറെയായി, കർമ്മമായി അവിടെ ഉപാസിക്കുന്നു. ഇതും ശ്രുതിയിൽ നിന്നുണ്ടായ വിവേകമാണ്. ഇത് സത്യമാണെന്ന് ചോദിക്കും. അതിൽ പറയുന്നു, പരമാർത്ഥജ്ഞാനം, ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം എന്നെല്ലാം പറയുന്നു. അവിവേകം പലതരത്തിലുണ്ട്. കയറിനെ കണ്ടിട്ട് അത് സർപ്പമെന്ന് ധരിച്ചാൽ അത് അവിവേകം. കയറിനെ കണ്ടിട്ട് കയറും ധരിച്ചു കഴിഞ്ഞാൽ അത് വിവേകം എന്ന് വിചാരിച്ചത് പരമാർത്ഥജ്ഞാനമാണല്ല. ആപേക്ഷികമായത് വിവേകമാണ്. മരുമരും ജീവ കണ്ടിട്ട് അത് ജലമെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് അവിവേകം. അല്ല, അത് വെറും വെളിച്ചമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് വിവേകം. എന്താ അത്? പരമാർത്ഥജ്ഞാനമാണ്. അല്ല, അതുപോലെ കർമ്മത്തെ സംബന്ധിച്ച് ഇന്ന യാഗം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം ഉണ്ടാകുമെന്നറിഞ്ഞാൽ എന്താണ്? അത് വിവേകം. പക്ഷെ ഈ യാഗം ചെയ്യുമ്പോൾ മറ്റൊരു ഫലമാണ് ഉണ്ടാകുന്നതെന്നറിഞ്ഞാൽ അത് അവിവേകം. അപ്പോൾ ഇത്തരം വിവേക അവിവേകങ്ങൾ ആപേക്ഷികമാണ്. ഒന്നൊഴികേത് പരമാർത്ഥജ്ഞാനം ഒഴികെ, ആത്മാനാത്മവിവേകം ഒഴികെ. അപ്പോൾ ഇവിടെ ഈ വിവേകത്തിൻ്റെയും അവിവേകത്തിൻ്റെയും ഈ തലത്തിലാണ് കർമ്മ കർത്തൃവ്യപദേശവും മറ്റും വരുന്നത്. ഇവിടെ താൻ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, മണക്കുമ്പോൾ, രുചിക്കുമ്പോൾ താൻ കർത്താവായിരിക്കുന്നു, തൻ്റെ കാണലിനും കേൾക്കലിനും എല്ലാം വിഷയമായിരിക്കുന്നു, കർമ്മമായിരിക്കുന്നു. ഈ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് ഇവിടെയുള്ള എല്ലാ വ്യവഹാരങ്ങളും. ഈ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് ഉപാസന. അപ്പോൾ ഒന്ന് ഉപാസനയാണോ എന്നറിയുന്നതിന് മനസ്സിലാക്കേണ്ടതാണ് അത് ഭേദത്തെ ആശ്രയിച്ചിട്ടാണോ. അവിടുത്തെ അഭ്യാസം, അതേ തരത്തിലുള്ള അഭ്യാസമായാലും, ശാരീരികമായ അഭ്യാസമായാലും ശരി, കർമ്മവും മറ്റും കർമ്മയോഗവും മറ്റും, വാചികമായ അഭ്യാസങ്ങളായാലും ശരി, സ്തുതിയും പ്രാർത്ഥനകളും കീർത്തനകളും വേദാധ്യയനവും എല്ലാം, ഇനി മാനസികമായ അഭ്യാസങ്ങളായാലും ശരി, ധ്യാനം മറ്റും, എല്ലാം ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണോ മനസ്സിലാക്കിക്കൊണ്ടാണോ? ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ മനസ്സിലാക്കണം അത് ഉപാസനയാണ്. ഭേദത്തെ സ്വീകരിക്കാതെയാണെങ്കിലോ, അഭേദത്തെ സ്വീകരിച്ചുകൊണ്ടാണെങ്കിലോ, പരമാർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ടാണെങ്കിലോ, അവിടെ പിന്നെ ഉപാസന എന്ന് പറയാൻ ഇല്ല. അവിടെ പരമാർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനമാണ്. അവിടെ എന്താണ് കർമ്മ കർത്തൃവ്യപദേശം, അത് സംഭവിക്കത്തില്ല അവിടെ. ഇപ്പോ തന്റെ ശരീരത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഞാൻ പറയുന്നു എന്നെ അറിയുന്നു എന്ന് പറയുന്നു. ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം ഞാൻ അഭിമാനം എന്റെ ശരീരത്തിൽ വന്നു. ഞാൻ ജാഗ്രതയിലേക്ക് വന്നത് എന്നെ ഈ ശരീരാഭിമാനത്തോടുകൂടിയാണ്. ശരീരാഭിമാനം വന്നു. അപ്പൊ ഞാനവിടെ അറിയുന്നവനായി. എന്നിൽ കർത്തൃത്വ ബുദ്ധി വന്നു, ഞാൻ അറിയുന്നവനായി. എന്നിട്ട് എന്നിൽ തന്നെ പറയുന്നു ഞാൻ എന്നെ അറിയുന്നു. എങ്ങനെ? ശരീരാഭിമാനം വന്ന ഞാൻ ഈ ശരീരാഭിമാനത്തോടുകൂടിയ എന്നെ അറിയുന്നു എന്നുവെച്ചാൽ, എന്നിൽ ശരീരാഭിമാനം വന്നു കഴിഞ്ഞപ്പോൾ ആ എന്നിൽ തന്നെ മമത എന്ന് പറയുന്ന ഒരറിവും പ്രത്യക്ഷപ്പെട്ടു. അഹം എന്നുള്ള ഒരു ബുദ്ധിയോടുകൂടി തന്നെ ഇതം ബുദ്ധിയും പ്രത്യക്ഷപ്പെട്ടു. അഹന്തയോടൊപ്പം തന്നെ അവിടെ മമതയും വന്നു. എന്നിട്ട് ഞാൻ പറയുന്നു, ആ ഭ്രാന്തിയിൽ നിന്നുകൊണ്ട്, ശരീരാഭിമാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്നെ അറിയുന്നു. എങ്ങനെ ഞാൻ എന്നെ അറിയുന്നു? എന്നെ വിദ്വാനായി ഞാൻ അറിയുന്നു, എന്നെ മൂഢനായി ഞാൻ അറിയുന്നു, എന്നെ പുരുഷനായി അറിയുന്നു, എന്നെ സ്ത്രീയായി അറിയുന്നു. ഇവിടെ ഒന്നിൽ തന്നെ വന്നിരിക്കുന്നു കർമ്മ കർത്തൃവ്യപദേശം. ഇത് ജ്ഞാനമല്ല, ഇത് ഭ്രാന്തിയാണ്. ചോദിക്കും തത്വജ്ഞാനത്തിലോ? ഉപാസനയിൽ മനസ്സിലായി, അവിടെ ഭേദബുദ്ധിയാണ്. അതുകൊണ്ട് അവിടെ കർമ്മ കർത്തൃവ്യപദേശം, ഒന്നിൽ തന്നെ കർമ്മ കർത്തൃവ്യപദേശം വരുന്നില്ല. അവിടെ കർത്താവ് വേറെയായിരിക്കുന്നു, കർമ്മം വേറെയായിരിക്കുന്നു. അപ്പൊ എവിടെയാണോ കർത്താവ് വേറെയായിരിക്കുന്നത്, കർമ്മം വേറെയായിരിക്കുന്നത്, അത് വിവേകം കൊണ്ടാണെന്നാണ് പറഞ്ഞു. ഇവിടെ അത്രയ്ക്കുള്ള വിവേകം വേണം. ഭ്രാന്തികളടുത്തോ ഒന്നിൽ തന്നെ വരും, അതാണ് ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നു. ഭ്രാന്തിയാണ്. ശരീരാഭിമാനം കൊണ്ട് ഞാൻ ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ട് ഞാനെന്ന് പറയുന്നു, ആ അഭിമാനം കൊണ്ട് ശരീരത്തെ എൻ്റെ എന്ന് പറയുന്നു, എന്നിട്ട് പറയുന്നു ഞാൻ എന്നെ അറിയുന്നു. അവിടെ എന്താണ് കർമ്മ കർത്തൃവ്യപദേശം? ഇല്ല, വേറിട്ട് വേറിട്ടില്ല, ഒന്നിൽ തന്നെ. പക്ഷെ അത് ഭ്രാന്തിയാണ്. മറ്റേതോ ഞാൻ വേറെ ഈശ്വരൻ എന്നറിയുന്ന, ഇവിടെ വിവേകമാണ്. ഈ സന്ദർഭത്തിൽ ഉപാസനയെക്കുറിച്ച് പറയുന്നു. അതേസമയം ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് കർമ്മ കർത്തൃവ്യപദേശം വന്നതുകൊണ്ട് അത് ഭ്രാന്തിയാണ് എന്ന് പറയുന്നു. ഇപ്പൊ തത്വജ്ഞാനത്തിലോ? തത്വജ്ഞാനത്തിലും കർമ്മ കർത്തൃവ്യപദേശത്തെ നിഷേധിക്കുന്നുണ്ട്. ഇപ്പൊ തത്വജ്ഞാനത്തിലും പറയുന്നത് എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്നാ പറയുന്നു. അവിടെ കർത്തൃകർമ്മവ്യപദേശമുണ്ടോ? അവിടെ കർത്താവ് കർമ്മം എന്നുള്ള ഭേദമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടവിടെ ഇല്ല? ഞാൻ എന്നെ അറിയുന്നു എന്ന് ഇപ്പോ പറയുമ്പോ, പരമാർത്ഥത്തെ ബോധിക്കാതെ പറയുമ്പോ, ഞാൻ സ്വയം എന്നെ കർത്താവായി അറിയുന്നു, ഞാൻ എന്നെ സ്വയം തന്നെ കർമ്മമായി അറിയുന്നു. ഇനി താൻ ഉപാസിക്കുമ്പോഴോ? ഉപാസിക്കുമ്പോഴും ഞാൻ ഉപാസന ചെയ്യുന്നവനാണെന്ന് തന്നെ അറിയുന്നു, ഞാൻ ഉപാസിക്കുന്നവനാണ് എന്ന് തന്നെ കുറിച്ചറിയുന്നു. എന്നിൽ ഉപാസന എന്ന് പറയുന്ന കർമ്മം നടക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ ഉപാസനയ്ക്ക് വിഷയമായിരിക്കുന്ന ഉപാസനായ ഈശ്വരൻ ആ ഉപാസനയുടെ വിഷയമാണെന്നറിയുന്നു. അവിടെ വിവേകമുണ്ട്, പക്ഷെ അവിടെയും എന്തുണ്ട്? തന്നെ അവൻ കർത്താവായി അറിയുന്നു. അപ്പൊ അവിടെ എന്തിന്റെ കുറവ്? ആ വിവേകം ഉണ്ടെങ്കിലും പരമാർത്ഥ വിവേകമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ഇത് മേശയാണ്, ഇത് പുസ്തകമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വിവേകമാണ്. ഞാൻ വേറെയാണ്, നീ വേറെയാണെന്നറിയുന്നതും വിവേകമാണ്. പക്ഷെ അത് പരമാർത്ഥ വിവേകമല്ല. അപ്പോൾ ഉപാസനയ്ക്ക് ആ പരമാർത്ഥ വിവേകത്തിൻ്റെ ആവശ്യമില്ല. വ്യവഹാരത്തിലുള്ള വിവേകത്തിൻ്റെ ആവശ്യം മതി. സ്വയം താൻ തന്നെ കർത്താവായി ധരിച്ചാൽ മതി. താൻ സ്വയം അജ്ഞനായിരുന്നാൽ മതി. അതുകൊണ്ടാണ് ഭാഷ്യകാരം പറയുന്നത്, കർമ്മയോഗം പോലെയുള്ള എല്ലാ ഉപാസനകളും വിധിച്ചിരിക്കുന്ന അജ്ഞന് വേണ്ടിയാണ്, തത്വജ്ഞാനിക്കല്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് പറയുന്നു അവിടെ അവിവേകമാണ്. അവിടെ കർത്താവും കർമ്മത്തെയും ഒന്നായി പറഞ്ഞെന്നുള്ളത് വലിയ അവിവേകമാണ്. എന്നാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്ത് അവിവേകമില്ല എന്നും പറയുന്നു. എന്തുകൊണ്ട്? അവിടെ ഒന്ന്, താൻ തന്നെ കർത്താവായി ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റെ ശരീരത്തിൽ അഹം ബുദ്ധിയില്ല, അതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റെ ശരീരത്തിൽ മമതയില്ല. അവിടെ താൻ തന്നെ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ ശരീരത്തെയോ മനസ്സിനെയോ തൻ്റെ കർണങ്ങളെയോ ഒന്നുമല്ല. പിന്നെയോ അവിടെ തനിക്ക് തന്നിൽ ഒരു പരമാർത്ഥമായ സ്വരൂപമുണ്ടെന്നറിയുന്നു. തൻ്റെ തന്നെ പരമാർത്ഥമായ ശരീരം, ഈ അഹം ബോധത്തോടു കൂടിയിരിക്കുന്ന തനിക്ക്, ഈ ശരീര അഭിമാനത്തോടു കൂടിയിരിക്കുന്ന തനിക്ക് തന്നിൽ ഒരു പാരമാർത്ഥികമായ സ്വരൂപമുണ്ട്. ആ പരമാർത്ഥികമായ സ്വരൂപത്തെയാണ് ബ്രഹ്മം എന്നുള്ള വാക്കുകൊണ്ട് പറഞ്ഞത്. അവിടെ എന്തു വരുന്നു? തന്നിൽ കർത്തൃത്വത്തെ നിഷേധിച്ചു. തന്നിൽ കർത്തൃത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്നിൽ കർമ്മത്വം വരത്തില്ല. കർമ്മത്വം എപ്പോഴും കർത്തൃത്വത്തെ ആശ്രയിച്ചിട്ടാണ്. ഞാൻ അറിയുന്നവനായിരിക്കുമ്പോഴാണ് തനിക്ക് അറിയേണ്ടതായ ഒരു വിഷയം വരുന്നത്. ഞാൻ ശരീരാഭിമാനിയായിരുന്നു അറിഞ്ഞപ്പോഴാണ് എൻ്റെ അറിവിനും വിഷയമായി ശരീരം വന്നത്. അതിന് കാരണമെന്താ? എൻ്റെ ശരീരാഭിമാനം, അതിനെ തുടർന്ന് വന്ന എൻ്റെ കർത്തൃത്വ ബുദ്ധി ഇതൊക്കെയാണ്. പക്ഷെ താൻ തൻ്റെ പരമാർത്ഥത്തെ അറിയുമ്പോൾ അവിടെ ആ പരമാർത്ഥ അറിവിൽ താൻ എന്ത് ചെയ്യുന്നു? തൻ്റെ കർത്തൃത്വത്തെ നിഷേധിക്കുന്നു. തൻ്റെ കർത്തൃത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? തനിക്ക് പിന്നെ കർമ്മമില്ല, കർമ്മത്വത്തെ നിഷേധിക്കുന്നു. അപ്പോൾ താൻ തന്നെ പരമാർത്ഥമായി അറിയുന്നിടത്ത് കർമ്മ കർത്തൃവ്യപദേശമില്ല. പക്ഷെ അത് അവിവേകമല്ല, അത് വിവേകമാണ്. എന്താണ് താൻ ഈശ്വരനെ ഉപാസിക്കുന്നിടത്തിൽ നിന്നും വരുന്ന വിവേകത്തിൻ്റെ വ്യത്യാസം? ഇത് പരമാർത്ഥ വിവേകമാണ്, മറ്റതങ്ങനെയല്ല. അജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെ വരുന്ന വിവേകമാണ് ഉപാസനയിൽ വരുന്നത്. അവിടെ താൻ സ്വയം തന്നെ കർത്താവായി സ്വീകരിച്ചു, അത് ഭ്രാന്തിയാണ്. ഇവിടെ അങ്ങനെയല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിക്കുന്നിടത്ത് തന്നെന്താ ധരിച്ചത്? തൻ്റെ പരമാർത്ഥമായ സ്വരൂപത്തിൽ അതിനാണ് ആത്മാ എന്ന് പറയുന്നത്. അവിടെ കർത്തൃത്വം എന്ന് പറയുന്ന ഒന്നില്ല. കർത്തൃത്വ ശൂന്യനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? തനിക്ക് കർമ്മമായി ഇവിടെ ഒന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ? തനിക്ക് ഉപാസ്യമായി ഒന്നില്ല. താനൊരു ഉപാസകനല്ല, തനിക്ക് ഉപാസ്യമായിട്ടൊന്നുമില്ല. പിന്നെ താൻ എന്താണ്? നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപനാണ് എന്നുള്ള ബോധം. അപ്പൊ തൻ്റെ ആ സ്വരൂപം എന്താണ്? തൻ്റെ ബോധത്തിനും വിഷയമാകുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അത് കർമ്മമല്ലാതാകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? ആ തൻ്റെ ആ പരമാർത്ഥ സ്വരൂപം അത് തന്നെയാണ് ഈ ബോധം. ആ പരമാർത്ഥ സ്വരൂപത്തിൻ്റെ പ്രകാശമായാണ് തന്നിൽ ബോധം പ്രകടമായിരിക്കുന്നത്. അവിടെ കർത്തൃത്വ കർമ്മത്വങ്ങളെല്ലാം നിഷേധിച്ചു. അവിടെയും കർമ്മ കർത്തൃവ്യപദേശമില്ല, പക്ഷെ അത് അവിവേകം കൊണ്ടല്ല, മറിച്ച് അതെന്താണ്? അത് പരമാർത്ഥമായ വിവേകമാണ്. ഇപ്പൊ ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് കർമ്മ കർത്തൃവ്യപദേശം വന്നു, അതൊരു ദോഷമാണ്. രണ്ടും കൂടെ ഒന്നായിപ്പോയി. അത് എൻ്റെ അജ്ഞതയാണ്. അസ്യം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്ത് അങ്ങനെയൊരു ദോഷമില്ല, അത് പരമാർത്ഥ വിവേകമാണ്. ഞാൻ ഉപാസകനാണ് എന്ന് പറയുന്നിടത്തും കർമ്മകർത്തൃ വിപദേശമില്ല, രണ്ടും ഒന്നാകുന്ന ദോഷമില്ല. അവിടെ വിവേകമുണ്ട്, പക്ഷെ അത് പരമാർത്ഥ വിവേകമില്ല, തന്നിൽ അവിടെ അജ്ഞാനം ശേഷിക്കുന്നു. ഈ മൂന്ന് വ്യത്യാസങ്ങളെയും ശരിയായ രീതി ബോധിക്കണം. എന്നാലേ എന്താണ് പ്രാഥമികമായി നമുക്ക് അനുഭവപ്പെടുന്ന അജ്ഞാനം, എന്താണ് ഉപാസന, അവിടെ എന്ത് അജ്ഞാനം ശേഷിക്കുന്നു, എന്താണ് തത്വജ്ഞാനം, അവിടെ എന്തുകൊണ്ട് അജ്ഞാനം ശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉപാസനയും തത്വജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാകത്തുള്ളൂ. അത് ഉപാസനയും തത്വജ്ഞാനവും വേർതിരിച്ചറിയുന്നതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ഈ കർമ്മ കർത്തൃവ്യോപദേശം. പരമാർത്ഥജ്ഞാനത്തിൽ താൻ സ്വയം തന്നെ തന്നിലുള്ള കർത്തൃത്വത്തെയും കർമ്മത്വത്തെയും നിഷേധിച്ചതുകൊണ്ട്, അത് തന്നിൽ പരമാർത്ഥത്തെ നിലനിൽക്കുന്നില്ല എന്ന് ഗ്രഹിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് സത്യമല്ല എന്ന് ബോധിച്ചതുകൊണ്ട്, പലതരത്തിലും പറയാം. ഇതിനെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ജ്ഞാനം വസ്തുതന്ത്രമാണ് എന്ന് പറയുന്നതിനെ ആശ്രയിച്ചിട്ടാണ്. പരമാത്മജ്ഞാനം വസ്തുതന്ത്രമാണ്, അത് കർത്തൃതന്ത്രമല്ല, ഉപാസന കർത്തൃതന്ത്രമാണ്. അതും ഈ കർമ്മ കർത്തൃവ്യോപദേശത്തെ മനസ്സിലാക്കിയാൽ അത് മനസ്സിലാകും. ഇതിനെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ജ്ഞാനം കാരകമല്ല. ഇവിടെ ഉപാസനയിൽ ജ്ഞാനം കാരകമാണ്, എന്നുവെച്ചാൽ അതൊരു ഭ്രാന്തിയാണ്. വാസ്തവത്തിൽ ജ്ഞാനം കാരകമല്ല. ഏതുപോലെ ഒരാൾ പറയുന്നു, ഒരാളോട് പറഞ്ഞു, നിനക്ക് ലോട്ടറി അടിച്ചിരിക്കുകയാണ്, എത്ര 100 കോടി, കുറയ്ക്കുന്നെന്തിനാ 100 കോടി എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടും. ഏത് വലിയ സ്വാമി ആയാലും ശരി, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടും. കാരണം ഇപ്പൊ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന 100 കോടി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്ലെയിനിൽ യാത്ര ചെയ്യാം, സന്തോഷം വരാതിരിക്കും. പറയുകയാണ്, എങ്ങനെയാ അവന് ഇത്രയും വലിയ ആനന്ദം വന്നത്? അവന്റെ കാല് തറയിത്തൊടാതെ തുള്ളിച്ചാടുന്ന ആനന്ദം വന്നത്? ലോട്ടറി അടിച്ചെന്നുള്ള അറിവ്, ലോട്ടറി അടിച്ചൊന്നുമില്ല, ഇവനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത്, സ്വാമി ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതി പറഞ്ഞത്. കേവലമായ അറിവ് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, വലിയ ആനന്ദമുണ്ടായി. അപ്പൊ ആ അറിവെന്ന് പറയുന്നത്, ആനന്ദം എന്ന് പറയുന്ന ഒന്നിനെ ഉണ്ടാക്കി, അറിവ് കാരകമെന്ന് നമുക്ക് പറയാം. അറിവിന്റെ ഫലമായി അറിഞ്ഞപ്പോ ആനന്ദം ഉണ്ടായില്ലേ? ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം അവൻ സ്വയം ഭ്രാന്തനായതുകൊണ്ട്. ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ മറ്റേ അർത്ഥത്തിലല്ല, അതെടുക്കരുത്. ഇവിടെ ശാസ്ത്രത്തിൽ പറയുന്ന ഭ്രാന്താണല്ലാതെ നമുക്ക് പരിചയമുള്ള ഭ്രാന്തല്ല. അവൻ സ്വയം ഭ്രമിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. എങ്ങനെ ഭ്രമിച്ചിരിക്കുന്നു? അവന് ദേഹാഭിമാനമുണ്ട്. ആ ദേഹാഭിമാനത്തിനുള്ള സങ്കല്പങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അവൻ പ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ദുഃഖത്തിന്റെ നിവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു, സുഖത്തിന്റെ പ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അവന്റെ സങ്കല്പത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ സ്വയം അവൻ കരുതുന്നു, ദുഃഖത്തെ എനിക്ക് നിവർത്തിപ്പിക്കണം, ആനന്ദത്തെ എനിക്ക് പ്രാപിക്കണം. അതിനുവേണ്ടി അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു, ഉപാസനകൾ ചെയ്യുന്നു. അപ്പൊ ആ ഭ്രാന്തിക്ക് അധീനനായിരിക്കുന്ന ഒരുവൻ അവിടെ പ്രാപിച്ച ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഭ്രാന്തിയാണ്. ഭ്രാന്തിയിൽ എന്ത് സംഭവിക്കും? അവിടെ നിയമങ്ങളൊന്നുമില്ല. ആകാശത്തിൽ കൊട്ടാരം കാണാം, ഭ്രാന്ത് വന്നു കഴിഞ്ഞു, ഭ്രമിച്ചു കഴിഞ്ഞു, അല്ലെ ആകാശ നഗരം എന്ന് പറയുന്നു. അതൊരിക്കലും അവിടെ സംഭവിക്കത്തില്ല, പക്ഷെ ഭ്രാന്തിയിൽ അത് സംഭവിക്കും. അവിവേകത്തിൽ സംഭവിക്കാം. ഇരളിൽ പിശാചിനെ കണ്ടതുകൊണ്ട് എന്താ ഇരളിൽ പിശാചായി മാറുന്നുണ്ടോ? ഇല്ല. ഇനി നിഴലിൽ ഒരാള് ദേവതയെ കാണുന്നു, അപ്സരസിനെ കാണുന്നു, സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖമാരെ കാണുന്നു, അതൊക്കെ ഉണ്ടായിട്ടാണോ? എല്ലാം നിഴലിന്റെ സൃഷ്ടിയാണ്, വെളിച്ചം കുറഞ്ഞതുകൊണ്ട് തോന്നിയതാണ്. പുറമേ വെളിച്ചം കുറഞ്ഞതുകൊണ്ടാകാം, കണ്ണിന് വെളിച്ചം കുറഞ്ഞതുകൊണ്ടാകാം, ബുദ്ധിക്ക് തെളിച്ചം കുറഞ്ഞതുകൊണ്ടാകാം, ഇതെല്ലാം കൊണ്ട് എന്തുവരെ ഇത്തരം ഭ്രാന്തികളുണ്ടാകും. ഇതൊക്കെ സത്യമാണോ? അല്ല. അപ്പം അറിവ് കൊണ്ട് അവനുണ്ടായ ആനന്ദപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ അവിവേകം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ജ്ഞാനം ഉത്തരവാദിയല്ല, അവന്റെ ഭ്രാന്തിയാണ് അതിനൊക്കെ ഉത്തരവാദിയായിരിക്കുന്നത്. ഭ്രാന്തിയിലും സംഭവിക്കുന്നതിന് വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കും? അവിടെ കാര്യകാരണങ്ങളൊന്നുമില്ല, അത് അവ്യവസ്ഥിതമാണ്, ഇന്നതേ സംഭവിക്കാവുന്നില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാം, രണ്ട് കാലും രണ്ട് കൈയും ഒരു തലയും. പക്ഷെ ഇരൽ കാണുന്ന പിശാചിനെ 10 തലമാണ്. എന്തുകൊണ്ടോ അവ്യവസ്ഥിതമാണ്, ഭ്രാന്തിക്ക്, സ്വപ്നഭ്രാന്തി പോലെ, സ്വപ്നഭ്രമം പോലെ. അവിടെ മനുഷ്യന് ഒരു തലയെ കാണാവുന്ന ഒരു നിയമം വയ്ക്കാൻ പറ്റത്തില്ല, രണ്ട് തലയും വരാം. അവിടെ കാര്യകാരണ നിയമങ്ങളില്ല, അവിടെ ഇന്നത് കൊണ്ട് ഇന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ഭ്രാന്തിയെ ഒഴിവാക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥമായ ജ്ഞാനത്തിലേക്ക് വരട്ടെ. ഇവിടെ എന്താണ് പരമാർത്ഥജ്ഞാനം? ആ പരമാർത്ഥജ്ഞാനം ഒരാളെ ബോധിപ്പിക്കുന്നു, ഇതാണ് നിന്റെ പരമാർത്ഥം, ഇതാണ് സത്യം, ഇതാണ് നിന്റെ സ്വരൂപം. അപ്പോൾ അവൻ തൻ്റെ സ്വരൂപത്തെ എങ്ങനെ ഗ്രഹിക്കുന്നു? അത് നിത്യശുദ്ധ മുക്തസ്വരൂപമാണ്. അതിൽ കർത്തൃത്വമില്ല, കർമ്മത്വമില്ല. അവിടെ കർമ്മ കർത്തൃ വ്യപദേശങ്ങളൊന്നുമില്ല. താൻ ഉപാസകനല്ല, തനിക്ക് ഉപാസ്യമില്ല. തൻ്റെ സ്വരൂപം തന്നെ എന്താണ്? നിത്യശുദ്ധ മുക്തമാണ്. അപ്പോൾ അവിടെ നിവർത്തിക്കേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല. ദുഃഖത്തെ അവിടെ നിവർത്തിപ്പിക്കേണ്ടതില്ല. അവിടെ ആർജിക്കേണ്ടതായ ഒരാനന്ദം അവിടെ ഇല്ല. കാരണം ആനന്ദം അത് അതിൻ്റെ സ്വരൂപം തന്നെയാണ്. അതിനാണ് നിത്യവും ശുദ്ധമെന്നും പറഞ്ഞത്. നിർവികാരി, നിർഗുണം എന്നെല്ലാം പറഞ്ഞ ആ സ്വരൂപത്തെയാണ്. അവിടെ പിന്നെ എങ്ങനെ ഒന്നിനെ ആർജിക്കാൻ കഴിയും? ആർജിച്ചാൽ ഈ പറയുന്ന അവിടെ കർത്താവ് വേണം, കർമ്മം വേണം. അപ്പോൾ ജ്ഞാനം അവിടെ എങ്ങനെ ഇരിക്കുന്നു? അകാരകമായിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? അത് വസ്തുവിനെ ബോധിക്കുന്നു, വസ്തുസ്ഥിതിയെ ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ കർമ്മ കർത്തൃ വ്യപദേശമില്ല. കർമ്മ കർത്തൃ വ്യപദേശമില്ല എന്നുള്ള ആ രീതി മനസ്സിലാകുന്നു. പാരമാർത്ഥിക ജ്ഞാനത്തിലില്ല. അതുകൊണ്ട് തത്വജ്ഞാനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ആ തത്വജ്ഞാനം എന്ന് പറയുന്നത് നിരതിശയമായ ആനന്ദത്തെ ബോധിപ്പിക്കുന്നതാണ്. അതിനെ ചില സ്ഥലത്ത് പറയുന്നത് നിരതിശയമായ ആനന്ദപ്രാപ്തിക്ക് കാരണമാകും എന്ന് പറയും. നിരുദ്ദേശമായ ആനന്ദപ്രാപ്തി എന്ന് പറയുന്നത് എന്താണോ, അത് പ്രാപ്തമായതിനെ പ്രാപിച്ചിരിക്കുകയാണ്, അപ്രാപ്തമായതിനെ പ്രാപിക്കുന്നതല്ല എന്നും പറയും. എന്തുകൊണ്ടത് സ്വരൂപമാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ എന്താണ് ലോട്ടറി അടിച്ചെന്ന് കേട്ടു വന്നതുപോലെയുള്ള ഒരു ആനന്ദമല്ല അത്. തലയിൽ നിന്ന് കാല് വരെ ഒഴുകുന്ന ആനന്ദമൊന്നുമല്ല അത്. അതെല്ലാം ഇതുപോലെയാണ്, ലോട്ടറി അടിച്ചതുപോലെ ഉള്ളു. താത്കാലികമായിട്ടുള്ള ക്ഷണികമായ ആനന്ദമാണ്. സ്വപ്നത്തിൽ ആനന്ദത്തെ അനുഭവിച്ചതുപോലെ ഉള്ളു, ഉണർന്നപ്പോ ഒന്നുമില്ല. സ്വപ്നത്തിൽ ലഡുവും ജിലേബിയും എല്ലാം കഴിച്ച് വിശപ്പും മാറി നല്ല ആനന്ദമായിരുന്നു. ഉണർന്നതിന് ശേഷം ഇരുന്ന് പരിതപിക്കുവോ, എല്ലാം പോയല്ലോ. വീണ്ടും അവൻ അനുഭവപ്പെടുന്ന വിശപ്പാണ്. അതുപോലെയുള്ളു ഈ തലയിൽ നിന്ന് കാലു വരെ ഒഴുകുന്ന ആനന്ദം. അവൻ ജാഗ്രതയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇതുപോലെയുള്ള സ്വപ്നത്തിൽ വ്യാഘ്രത്തെ കണ്ടിട്ട് ഭയന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ശരീരം കിടന്ന് വരയ്ക്കും. കുറച്ച് സമയം അത് കഴിയുമ്പോൾ അതങ്ങ് മറക്കുമ്പോൾ അതും മാറും. അതുപോലെയുള്ളു, ഉണർന്നു കഴിഞ്ഞാൽ ചെറിയൊരു ആനന്ദം പോലെയൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പം പിന്നെയും ചങ്കരം തെങ്ങയെ തന്നെ എന്ന് പറഞ്ഞ പോലെ ആകും. ഇതങ്ങനെയല്ല. തത്വജ്ഞാനം എന്ന് പറയുന്നത് അവിടെ പറയുന്ന എന്താണ്? പ്രാപ്തമായ ആനന്ദത്തെ ബോധിപ്പിക്കുകയാണ്. അത് നിത്യശുദ്ധ മുക്തസ്വരൂപമാണ്. അവിടെ കർമ്മ കർത്തൃ വ്യപദേശമില്ല. അവിടെ ജ്ഞാനം അകാരകമാണ്. അവിടെ ജ്ഞാനം വസ്തുതന്ത്രമാണ്. ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കുന്നത് ഇതിൽ നിന്നുള്ള വ്യത്യാസത്തെ കാണിക്കാൻ. ഇത് തന്നെ അവസാനം പറയും, ഭക്ഷ്യകാരൻ തന്നെ പറയും. അതുകൊണ്ട് ഇവിടെ ഉപാസന എന്ന് പറയുന്നിടത്ത് അത് കേവലമായ അജ്ഞാനമല്ല, എന്നാൽ പരമാർത്ഥമായ ജ്ഞാനവുമല്ല അതിൻ്റെ ഇടയ്ക്കുള്ളത്. സ്വയം അജ്ഞനായിരിക്കുന്ന ഒരുവൻ തന്നെ താൻ ഈശ്വരൻ എന്നുള്ള ഭേദത്തെ, വിവേകത്തെ, ഭേദജ്ഞാനത്തെയാണ് വിവേകമെന്ന് സാധാരണ പറയുന്നത്, ആ വിവേകത്തെ സ്വീകരിച്ചുകൊണ്ട് എന്നാൽ പരമാർത്ഥമായ ജ്ഞാനമില്ലാതെ ഉപാസകനായ താൻ ഉപാസ്യനായ ഈശ്വരനെ ഉപാസിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ശാരീരം ഉപാസകം കർത്തൃത്വേന പ്രാപകത്വേന പ്രാപകനായി ഈ ജീവനെ ഉപാസകനായി നിർദ്ദേശിച്ചിരിക്കുന്നു. അഭിസംഭവിതാസ്മീതി പ്രാപ്താസ്മി എന്ന് ആ ഉപാസനയുടെ ഫലമായ കർമ്മത്തെ നിർദ്ദേശിക്കുന്നു. എന്നുവെച്ചാൽ സത്യാം ഗതോ ഏകസ്യ കർമ്മ കർത്തൃവ്യപദേശയുക്ത, അതിനെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഗതിയുള്ളിടത്ത് ഒന്നിൽ തന്നെ കർമ്മ കർത്തൃവ്യപദേശം വരത്തില്ല. തഥാ ഉപാസ്യ ഉപാസക ഭാവോപി ഭേദ അധിഷ്ഠാനേവ, ഉപാസ്യൻ ഉപാസകൻ എന്ന് പറയുന്ന ആ പ്രവൃത്തി എന്ന് പറയുന്ന ഭേദത്തെ, അദ്വൈതത്തെ ആശ്രയിച്ചിട്ടല്ല. ഭേദബുദ്ധിയെ, ഭേദാധിഷ്ഠാനം എന്ന് വെച്ചാൽ ഭേദബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ്. തസ്മാദപി, അതുകൊണ്ട് എന്താണ് ശരീരോ മനോമയത്വാദി വിശിഷ്ട, അതുകൊണ്ട് എന്താണ് ശരീരൻ, ഈ ജീവൻ അല്ല ഇവിടെ മനോമയത്വാദികളോട് കൂടിയിരിക്കുന്നത്, ഈശ്വരനാണ്.